വാലിന്മേൽ പൂവും വാലിട്ടെഴുതിയ വേൽമൂന കണ്ണുമായി വന്ന വേഷക്കിളി മകളെ. വാലിന്മേൽ പൂവും വാലിട്ടെഴുതിയ വേൽമൂന കണ്ണുമായി വന്ന വേഷക്കിളി മകളെ. സുഖമോ അമ്മ കിളി തൻ കുശലം തേടും അഴകേ. വരുമാവോർ പാടാനി ഇനി വരും വിഷുനാളിൽ. വാലിന്മേൽ പൂവും വാലിട്ടെഴുതിയ വേൽമൂന കണ്ണുമായി വന്ന വേഷക്കിളി മകളെ. അമ്മ തിരുവയറുള്ളി കുറുകണ് കുഞ്ഞരി പ്രാവ് കുഞ്ഞമ്മിണി പ്രാവ്. അമ്മ തിരുവയറുള്ളി കുറുകണ് കുഞ്ഞരി പ്രാവ് കുഞ്ഞമ്മിണി പ്രാവ്. എന്തിനി വേണം എന്നരുളേണം കുഞ്ഞിലിഞ്ഞവിലോ പൂവൻ കനിയോ ചോറോ തൂശനില തൻ കുഞ്ചത്തു വച്ച പഴം നുറുക്കോ തിരുനല്ലി കാവിലേ. ചെറുതച്ചി തേൻ പഴം വരുകൾ കണ്ട് തേമാവിടിരുന്നു കൂടാൻ പോകാം. വാലിന്മേൽ പൂവും വാലിട്ടെഴുതിയ വേൽമൂന കണ്ണുമായി വന്ന വേഷക്കിളി മകളെ. കുറുങ്ങാലി തത്ത പെണ്ണുമായി കൂട്ടുകൂടാലോ ഇനി കൂട്ടുകൂടാലോ. കുട്ടിക്കുറുങ്ങാലി തത്ത പെണ്ണുമായി കൂട്ടുകൂടാലോ ഇനി കൂട്ടുകൂടാലോ. പൊൻകുരുത്തോല കുഴലുണ്ടേ കൊഞ്ചം ചിലമ്പിൻ മണിയുണ്ടേ പുന്നാക കയ്യിലെ തുടിയുണ്ടേ. മുക്കുല തുള്ളുന്ന താളമുണ്ടേ കളമണി പാടത്തെ. കളമണി കതിർതരും കുറുമണി പാൽമണി. ഇനി എന്തേ കൊച്ചാക്കി മനസ്സിൽ മോഹം ചൊല്ല. വാലിന്മേൽ പൂവും വാലിട്ടെഴുതിയ വേൽമൂന കണ്ണുമായി വന്ന വേഷക്കിളി മകളെ. വാലിന്മേൽ പൂവും വാലിട്ടെഴുതിയ വേൽമൂന കണ്ണുമായി വന്ന വേഷക്കിളി മകളെ. സുഖമോ അമ്മ കിളി തൻ കുശലം തേടും അഴകേ. വരുമാവോർ പാടാനി ഇനി വരും വിഷുനാളിൽ.